72 ദശകം. കംസൻ ഗ്രഹിച്ചു മുനിനാരദനാൽ വ്രജത്തിലുണ്ടെന്നു നീ ഹൃദയവേദനയാൽ വിളിച്ചാൻ അക്രൂരരെ പെരിയ കാർബുകയജ്ഞമെന്ന കള്ളത്തിൽ അങ്ങയെ വിളിപ്പതിനായച്ചാൻ ഇഗാന്തിനേയനിക നിന്റെ പദം പതിപ്പോൻ കാൺമാൻ കൊതിപ്പു പുരുകംസഭയം തടസ്സം രാജാജ്ഞ തന്നെ തവ ദർശന സൗഖ്യമേകാൻ പര്യാപ്തമായതിൽ അവനു വളർന്നൂതും തേരേറിയെത്തുമൊരു പുണ്യപുമാൻ സ്തുതിച്ചാൻ ഓരോ വിധം തവ വിചിത്രകഥാരഥങ്ങൾ പാരം തടസ്സമിയലായതിനായിടയ്ക്കു ദൈവത്തെയോർത്തു വഴിപോയതറിഞ്ഞതില്ല ഞാൻ കാണുമോ മറകൾ വാഴ്ത്തിടും അപ്പുമാനെ സ്പർശിക്കുമോ തനുപുണർന്നു സുഖിക്കുമോ ഞാൻ എന്തെന്നോടോതും എവിടെ ഭഗവാൻ വസിപ്പത് എന്നൊക്കെയോർത്തു ഭഗവൻ പരമായി മാർഗം വൃന്ദാവനം തവ പദത്തളിരാൽ വിശുദ്ധം ശ്രീ ശങ്കരൻ വിധി സുരർക്കഭിവന്ധ്യദേശം ചെന്നെത്തവേ മതിമറന്നു കുളിർത്തു നിൽക്ക എന്തെന്തവസ്ഥകൾ ഇണങ്ങിയതില്ല ഭൂമൻ വന്ദിച്ചു നീ കളികളാടിയ പുണ്യദേശം വീണങ്ങുരുണ്ടു തവ പാദമണിഞ്ഞ മണ്ണിൽ ഞാനെന്തുരുപ്പു പലരും പുയവാണി തന്നാളിമ്മട്ട് ഭക്തിയിടുവോർ കുറയും പരാൽപ്പൻ സന്ധ്യയ്ക്കു ഗോപഭവനങ്ങൾ നിലും ചരിത്രഗീതാമൃതം ചെവിയിൽ ഇമ്പമിയറ്റി നിൽക്കേ ആനന്ദമാം പുഴയൊഴുക്കിലണഞ്ഞ പോലെ എത്തി ഭവാന്റെ ഭവനത്തിനടുത്തു തന്നെ കണ്ടാൻ പശുക്കറവ് നോക്കിയെഴുന്ന ഭൂമി തണ്ടാറളാക്ഷ നിജഭക്തനു കാത്തിടുമ്പോൾ പോരും വഴിക്കനുഭവിച്ച രസം സമൂർത്തം ഭാരം വെളിപ്പെടുകയാം ബലനായി ഭവാനായി സന്ധ്യക്കിഴങ്കുളി കഴിഞ്ഞ് തെളിഞ്ഞ നീലപ്പട്ടാട മഞ്ഞവസനങ്ങളുമാർന്നു ഭംഗ്യ ഏതാനും ആഭരണമൊത്തു ചിരിച്ചു നിൽക്കും ശ്രീരാമകൃഷ്ണരുടെ ദർശന ഭാഗ്യമേറ്റാൻ തേരും വിടിഞ്ഞകല വീണു നമസ്കരിച്ചാൻ പൂരിച്ച മോദമൊടുയുർത്തിയണച്ചു നീയും ഏതാനും അക്ഷരമിഴങ്കുചലോക്തിയോതി കൈതാൻ പിടിച്ചു ബലനൊത്തു ഗൃഹത്തിലെത്തി നീ നന്ദനൊത്തു നിജഭക്തനു പൂജ നൽകി ഭക്തോത്തമൻ്റെ കഥ കേട്ടുരസിച്ചു വാണാൻ രാജാജ്ഞയെ പശുപരോട് പറഞ്ഞു നാനാവൃത്താന്തമോതി നിശയിൽ സസുഖം വസിച്ചാൻ ചന്ദ്രാഗൃഹത്തിലത് ചന്ദ്രഭഗാഗൃഹത്തിൽ രാധാഗൃഹത്തിലതു മല്ലികമിത്രവിന്ദ ധൂർത്തൻ വസിപ്പു പശുപാങ്കനമാർക്കു ശങ്കതീർത്തില്ല നീ നിശയിലെന്നു ഹരേ നമസ്തേ.